കൃപമേൽ കൃപമേൽ കൃപ പകർന്നിടണമേ, കൃപ പകർന്നിടണമേ. പാപത്തിന്റെ ചേറ്റിൽ നിന്നും എന്നെ ഉയർത്തി, സ്ഥിരമായ പാറമേൽ നിർത്തിയ നിന്റെ, കൃപമേൽ കൃപമേൽ കൃപ പകർന്നിടണമേ, കൃപ പകർന്നിടണമേ. ലോകത്തിൻ്റെ മോഹങ്ങൾ എല്ലാം വെറുത്തു, ജീവന്റെ പുതുക്കത്തിൽ നടന്നിടുവാൻ, കൃപമേൽ കൃപമേൽ കൃപ പകർന്നിടണമേ, കൃപ പകർന്നിടണമേ. വിശ്വാസത്തിൻ പരിശോധനകൾ വരുമ്പോൾ, എന്റെ മനമാഴത്തിൽ മുറിപ്പെടുമ്പോൾ, കൃപമേൽ കൃപമേൽ കൃപ പകർന്നിടണമേ, കൃപ പകർന്നിടണമേ. വന്നിടാത്ത നിന്റെ വാഗ്ദത്തമെല്ലാം ആശയോടെ എന്നും ഞാൻ വിശ്വസിച്ചിടാൻ, കൃപമേൽ കൃപമേൽ കൃപ പകർന്നിടണമേ, കൃപ പകർന്നിടണമേ. നാഥൻ ഗീതം ചെയ്തൻ നോട്ടം തികച്ചിടുവാൻ, കൃപമേൽ കൃപമേൽ കൃപ പകർന്നിടണമേ, കൃപ പകർന്നിട.